അടുത്ത് വരുന്ന തൃതീയ സമാസമാണ് പൂർവ സദൃശ സമ പൂനാർത്ഥ കലഹ നിപുണ മിശ്രശ്രഷ്ണൈഹി. ഈ ഇതുണ്ടോ ആൾക്കാരുടെ കയ്യിലുണ്ടോ? ഇത് പുസ്തകമുണ്ടോ? അടയിലില്ല, ഇതില്ലല്ലോ. ഇപ്പോൾ അടുത്ത സൂത്രം നോക്കാം. കർത്തൃകരണേ കൃതബഹുള, അതിന് വിശുദ്ധാന്തമുള്ള സൂത്രം. മറ്റപ്പോൾ ഇതുള്ളപ്പോൾ നോക്കാം. മുപ്പത്തിരണ്ടാമത്തെ സൂത്രം, മുപ്പത്തൊന്നാമത്തെ സൂത്രവും പഠിക്കേണ്ടതാണ്. കർത്തരി കർണേജ തൃതീയ കൃതന്തേന ബഹുളം പ്രാഗ്വത്. ഹരണാത്രാദു ഹരിത്രാതഹ നഗീർഭിന്നോ നഗഭിന്ന കൃദ്ഗ്രഹണേ ഗതികാരക പൂർവസ്യാവിഗ്രഹണം. നഗനിർഭിന്ന കർത്തൃകരണയിലേക്കും ഭിക്ഷാവിരുഷിത ഹേതുയേഷ തൃതീയ ബഹുളഗ്രഹണം സർവോപാധി വ്യഭിചാരാർത്ഥം തേന ദാത്രേണ ലൂനവാൻ ഇത്യാദോ ന കൃതാക്കിം കാഷ്ടേഹി പചതി തരാം. കർത്തരി കർണേജ തൃതീയ, കർത്തൃതർത്ഥത്തിനും കർണാർത്ഥത്തിനുമുള്ള തൃതീയ. കാരണം ഈ തൃതീയ സമാസമാണ്, തൃതീയ എന്ന് പൂർവ്വത്തിൽ നിന്ന് വരുന്നുണ്ട്. കൃത എന്ന് പറഞ്ഞാൽ പ്രത്യയമാണ്, പ്രത്യേക ഗ്രഹണെ തദന്താഗ്രഹ കൃതന്തത്തെ ഗ്രഹിക്കണം. കൃതന്തേന ബഹുളം സൂത്രത്തിലുണ്ട്, അതുകൊണ്ട് ബഹുളം പ്രാഗ്ബത് വാ സമസ്യത സത്പുരുഷ. അപ്പൊ ഇവിടെ കൃതന്തം എന്ന് പറഞ്ഞാൽ കൃതന്തമായ സുബന്ധം, കൃത് പ്രത്യാന്തങ്ങളായി വരുന്ന സുബന്ധങ്ങൾ, അതുമായിട്ട് സമാസം വരുന്നത് തൃതീയാന്തത്തിനാണ്. ആ തൃതീയാന്തം രണ്ടു തരത്തിൽ വരും. എങ്ങനെ? കർത്തരി തൃതീയം, കർണത്തിൽ തൃതീയം. കർത്തരി തൃതീയം ഇരിക്കുന്ന സൂത്രമാണ് കർത്തകരണ സ്ഥിതി, അത് തന്നെയാണ് കർണത്തിൽ തൃതീയം വിളിക്കുന്നത്. അവ കർത്തൃകരണയോഹോ തൃതീയ എന്നുള്ള സൂത്രപ്രകാരം വരുന്ന തൃതീയാന്ത ശബ്ദങ്ങളും കൃതന്തമായ ശബ്ദങ്ങൾ, കൃതന്തം എന്ന് പറഞ്ഞാൽ അത് സുബന്ധമായിരിക്കും. കാരണം ധാതുവിൽ നിന്ന് കൃത് പ്രത്യയങ്ങൾ വരുമ്പോൾ അത് കൃതന്തമാവും, അതിൽ നിന്ന് സുപ്പ് വരുമ്പോൾ അത് സുബന്ധമാവും. ഉദാഹരണം ഇവിടെ ത്രാതഹ ശബ്ദം, ത്രാതഹ ത്രൈങ് പാലനെ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് കൃത് പ്രത്യം വന്നപ്പോഴാണ് ത്രാത എന്നായത്. ത എന്ന് പറയുന്നത് കൃത് പ്രത്യമാണ്, അതിൽ നിന്ന് പരത്തിൽ എന്തു വന്നു? സുപ്പ്. അപ്പൊ എന്തായി? ത്രാതഹ. ആദ്യം ധാതു എന്താണ്? ത്രൈങ്. അതിൽ നിന്ന് കൃത്ത് പ്രത്യം വന്നപ്പോൾ എന്തായി? ത്രാത. അതിന് സുപ്പ് വന്നപ്പോൾ എന്തായി? ഇത്രയും നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതേ സൂത്രപ്രകാരം എന്ന് എന്തൊക്കെ പ്രക്രിയ എന്നും ഇപ്പം നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. ഇവിടെ അത് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ വൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന കൃതന്തേന സമസ്തി എന്നാണ്. കൃതന്തം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ? കൃതന്തമായ സുബന്ധവുമായിട്ട്. അപ്പോൾ ത്രാതഹ എന്ന് പറയുന്നത് കൃതന്തമായ സുബന്ധമാണ്. പിന്നെ അവിടെ സൂത്രം പറയുന്നത് എന്താണ്? കർത്തരി കരണേജ തൃതീയ, ഒന്നിൽ കർത്തരി തൃതീയായിരിക്കണം, കർണത്തിൽ തൃതീയായിരിക്കണം. കർത്താവിൽ തൃതീയ പ്രയോഗിച്ചിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കർണത്തിൽ തൃതീയ പ്രയോഗിച്ചിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഹരിണ എന്ന് പറയുന്നത് ഏത് വ്യക്തിയാണ്? തൃതീയ. അത് കർത്തരി തൃതീയാണ്. കാരണം ഹരിണ ത്രത, ഹരിയാൽ പാലിക്കപ്പെട്ടവൻ ത്രൈങ് പാലന്, ഹരിണ ത്രാതഹ ഭക്ത എന്നാണ്, ഭക്തന്റെ വിശേഷണമാണ്. അപ്പൊ ഇവിടുത്തെ ക്രിയ എന്ന് പറയുന്നത് എന്താണ്? പാലിക്കുക, രക്ഷിക്കുക. അതിന്റെ കർത്താവ് ആരാണ്? ഹരി. അപ്പൊ അവിടെ ഹരിയിലെ തൃതീയപരം കാരണം എന്താണ്? കർത്താവ് കർത്തൃകരണയോ സ്തുതിയ പ്രകാരം കർത്താവിൽ തൃതീയ എന്തുകൊണ്ട് വന്നു? അനുക്തമായി വന്നു. കാരണം ഇവിടെ ത്രാത ശബ്ദം കൊണ്ട് അത് ഉക്തമായത് കർമ്മത്തെയാണ്. ഹരിയാൽ ത്രാണനം ചെയ്യപ്പെട്ടവൻ വേറെ ആരോ ആണ്, അവനെ കുറിച്ച് പറയുകയാണ്. കർമ്മ ഉക്തമായതുകൊണ്ട് കർത്താവ് എന്തായി? അനുക്തമായി. അനുക്തമായപ്പോ തൃതീയവും. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ത്രാത എന്ന് പറയുന്നത് കർമ്മണി പ്രത്യയമാണ്. അത് കർമ്മണി പ്രത്യയമായതുകൊണ്ടാണ് കർത്താവ് അനുക്തമായത്. അപ്പോൾ കരുണ ഹരിണ ത്രാതഹ എന്ന് വിഗ്രഹിച്ചു. വിഗ്രഹിച്ചു കഴിയുമ്പോൾ സൂത്രം പറയുന്നു കർത്തൃകരണി കൃത ബഹുളം, കർത്തരി അല്ലെങ്കിൽ കർണത്തിലുള്ള തൃതീയാന്ത സുബന്ധം അവിടെയും ചേർക്കണം. തൃതീയാന്ന് പറഞ്ഞാൽ എന്താണ്? തൃതീയാന്ത സുബന്ധമാണ് ഹരിണ. അത് കൃതന്തേന സുബന്ധേന, കൃതന്തമായ സുബന്ധവുമായി ബഹുളം മഹാസമസ്യതേ. ഹരണാത്രാത എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഹരിത്രാത എന്ന് വരും. എങ്ങനെയാണ് അതിന്റെ പ്രക്രിയ? ഹരി ട്രാത സു ഇതി സ്ഥിതി. ബാക്കി കർത്തൃകരണി കൃത ബഹുളം ഇത്യനേന സൂത്രേണ സമാസ സംജ്ഞായാം പ്രാപ്തായാം സമാസേ കൃതേ കൃത്തദ്ധിത സമാസശ്ച ഇത്യനേന പ്രാതിപിക സംജ്ഞായാം ലബ്ധേ പ്രാതിപിക സംജ്ഞായാം ലബ്ധായാം സുപോധാതു പ്രാതിപദികയോ ഇത്യനേന സുപ്ലോപേ സതി ഹരി ഹരി ത്രാത ഉപസർജനം അനേന സൂത്രേണ ഉപസർജന സംജ്ഞകസ്യ ഹരിശബ്ദസ്യ പൂർവനിപാതേ കൃതേ ഹരി ത്രാത ഇത്യവസ്ഥായാം ഏകദേശവൃതം അനന്യവത് ഇതി ന്യായേന ഹരി ത്രാത ഇത്യസ്യ പ്രാതിപദികസംജ്ഞായാം ഞാ പ്രാതിപദിക പ്രത്യയപരശ്ച സ്വാതി പ്രത്യയാനാം പരത്വേന ജാതേ ഹരിത്രാത സു ഇതി പ്രഥമ ഏകവചനേ ഉപദേശ്യ ജന്മാസ്യ ഇത്യനേന ഇസ്സഞ്ജ്ഞായാം മരുത്വ വിസർഗേ ഹരിത്രാതഹ ഇതി രൂപം സിദ്ധ്യതി ഏവം ദ്വിതീയാദിഷ്വപി. അതാണ് എന്റെ പ്രക്രിയ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത്രയും എഴുതേണ്ടത്. പരീക്ഷ എഴുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഹരിണാത്രാതോ ഹരിത്രാതഹ എന്ന് പറഞ്ഞു. ഇവിടെ കർത്തരി തൃതിയും സുബന്ധവുമായിട്ടുള്ളതാണ്. ഇനി കരണതൃതിയും സുബന്ധവുമായിട്ടുള്ളതിനാണ് അത് പറയുന്നത്. അടുത്തതാണ് നഖൈർ ഭിന്നഹ നഖഭിന്നഹ നഖങ്ങളാൽ ഭിതിരി വിദാരണേ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് നിഷ്ഠ എന്നാണ്. കൃത് പ്രത്യമാണ്, അതായത് കൃത്ത് എന്ന് പറയുന്ന പ്രത്യയങ്ങളാണ്. അതിൽ ഒരു വിഭാഗമാണ് നിഷ്ഠ, അതിലന്തർഭവിക്കുന്ന നിഷ്ഠയാണ് വന്നിരിക്കുന്നത്. നിഷ്ഠയിൽ തന്നെ രണ്ടുണ്ട്, തായും തവതവും, അതിൽ താ വന്നിരിക്കുകയാണ്. നഖീർ ഭിന്നഹ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ നഖം എന്ന് പറയുന്നത് കർണമാണ്, ഭേദിക്കുന്നതിനുള്ള കർണം. നഖീർ ഭിന്നഹ നഖഭിന്നഹ ദേവദത്ത നഖം കൊണ്ട് കീറിയവൻ എന്നർത്ഥം. അപ്പോ നഖം ഭേദനത്തിന്റെ കർണമായതുകൊണ്ട് അവിടെ തൃതീയ വരുന്നത് എങ്ങനെയാണ്? അടുത്ത കർണയോ തൃതീയ എന്നുള്ളതുകൊണ്ട് തൃതീയ വരുന്നു. ഭിന്നഹ എന്ന് പറയുന്നത് തപ്രത്യാന്തമാണ്, അതുകൊണ്ട് കൃതന്തമാണ്. കൃതന്തമായ സുബന്ധമാണ്. അല്ലെ, വിഗ്രഹം എങ്ങനെ വരുന്നു? നഖ ഭിസ് ഭിന്നസോ സുഖലോപേ സമാസനിർദ്ദിഷ്ടം പ്രഥമ ഉപസർജനത്തിനേന നഖശബ്ദസ്യ ഉപസർജന സംജ്ഞായാം ഉപസർജനം പൂർവം ഇത്യനേന പൂർവനിപാതേ കൃതേ ഏകദേശ നഖ ഭിന്ന ഇതി സ്ഥിതേ ഏകദേശ കൃതമനന്യവർത്തിനേന പ്രാതിപദിക സംജ്ഞായാം ഞാപ്രാതിപദിക കൃതേ പരസ്യത്തിനേന സ്വാധീനാം പരത്വേന കൃതേ അപ്പൊ ഇവിടെ കർത്തൃകരണെ കൃതാഭം, ഇവിടെ പറയുക കൃതന്ത പ്രത്യയങ്ങളെന്നാണ്. ഇപ്പൊ കൃത്ത് എന്ന് പറയുന്ന ഒരുപാട് പ്രത്യയങ്ങളുണ്ട്, കൃത് പ്രത്യയങ്ങൾ വളരെയധികം. കർത്ത എന്ന് പറഞ്ഞവിടെ കൃത് പ്രത്യയമാണ്. കരണം എന്ന് പറഞ്ഞ കൃത് പ്രത്യമാണ്. കാരക എന്ന് പറഞ്ഞാൽ കൃത് പ്രത്യമാണ്. കൃതഹ എന്ന് പറഞ്ഞാൽ കൃത് പ്രത്യമാണ്. കൃതവാൻ കൃത് പ്രത്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൃത് പ്രത്യയങ്ങൾ വളരെയധികമാണ് വിധിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ കൃത്പ്രത്യയത്തിൽ നിന്ന് ഇവിടെ കൃത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ കൃതന്തങ്ങളുമായി ഇതിന്റെ സമാസം വരത്തില്ല. എന്തുകൊണ്ടാണ്? ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഏതുമായിട്ടാണ് വരുന്നത്? നിഷ്ഠാപ്രത്യയങ്ങളുമായിട്ട് വരത്തുള്ളൂ. സുബന്ധങ്ങളായ നിഷ്ഠാപ്രത്യയം, സുബന്ധം എല്ലായിടത്തും ബാധകമാണ്. സുബന്ധങ്ങളായ കൃതന്തം എന്ന് പറഞ്ഞാൽ ധാതുവിൽ നിന്ന് കൃത്ത് വന്ന് സുപ്പ് വരുമ്പോഴാണ് അത് സുബന്ധമായ കൃതന്തമാണ്. ധാതുവിൽ നിന്ന് ഏത് കൃത്ത് പ്രത്യേകം വരും, പക്ഷെ എല്ലാത്തിനും കൂടെ സ്വീകരിക്കാൻ പാടില്ല. നിഷ്ഠ നിഷ്ഠ എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്. ഏത്? താക്തവം. അതിനും രണ്ടിനെയും ഗ്രഹിക്കാൻ പാടില്ല. പിന്നെയോ തായ മാത്രം സാധാരണ താന്തമായിട്ട് മാത്രമേ ഈ സമാസം വരാറുള്ളൂ. കൃത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരാറുണ്ട്, പക്ഷെ അത് വളരെ അപൂർവമാണ്. ബഹുളം എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്വചിത് പ്രവൃത്തി, ക്വചിത് അപ്രവൃത്തി, ക്വചിത് വിഭാഷ, ക്വചിത് അന്യദേവ. ചിലപ്പോൾ സൂത്രം പ്രവർത്തിക്കും, പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ ആ സൂത്രം ഇന്ന ഇന്ന നിമിത്തങ്ങൾ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കണമെന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കും, അല്ല എവിടെയെങ്കിലും പ്രവർത്തിച്ചാൽ മതി. ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതെയാണ്. ഒരു സൂത്രത്തിൽ നിമിത്തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ഇന്ന ഇന്ന നിമിത്തങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സൂത്രം പ്രവർത്തിക്കണം, അവിടെ പ്രവർത്തിക്കും. ക്വചിത് അപ്രവൃത്തി എന്ന് പറഞ്ഞാലോ, ആ ഉപാധികളെല്ലാം ഉണ്ടെങ്കിലും പ്രവർത്തിക്കത്തില്ല. ക്വചിത് വിഭാഷ, ചിലയിടത്തോ ആ വിഭാധികളെല്ലാം ഉണ്ടെങ്കിൽ വികല്പമായി പ്രവർത്തിക്കും. ക്വചിത് വിഭാഷ, ക്വചിത് അന്യദേവ എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യമാദ്യം പറഞ്ഞല്ലോ ക്വചിത് പ്രവൃത്തി. നിത്യം എന്ന് പറഞ്ഞാൽ പോരാ, ഈ സൂത്രം പ്രവർത്തിക്കുന്നതിന് ചില നിമിത്തങ്ങളുണ്ടല്ലോ, ആ നിമിത്തങ്ങളെയൊന്നും പരിഗണിക്കത്തില്ല. ആ നിമിത്തങ്ങളെയൊന്നും നോക്കാതെ ചില സ്ഥലങ്ങളിൽ കയറി പ്രവർത്തിച്ചുകളെ. എന്നുവെച്ചാൽ ചില നിമിത്തങ്ങൾ ഇരിക്കും, ചിലത് കാണത്തില്ല. അവിടെ നിത്യമായി വരാം, ചിലപ്പോൾ വികല്പമായിട്ട് വരാം. അങ്ങനെയൊക്കെ ചെയ്തു. ഇതാണ് ബഹുളം. എന്നുവെച്ചാൽ അവിടെ ഒരു ശാശ്വതമായ നിയമവും ഇല്ലാന്നർത്ഥം. അതുകൊണ്ടിവിടെ കൃത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും താന്തമായിട്ടാണ് ഈ സൂത്രപ്രകാരമുള്ള സമാസം വരുന്നത്. താന്തമാണ് ത്രാതഹ, ഭിന്നഹ, ദുഷ്ടഹ, ജ്ഞാതഹ, കൃതഹ, പീതഹ, ഭുക്ത, ഇതെല്ലാം താന്തങ്ങളാണ്. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഈ സൂത്രപ്രകാരം സമാസം വരത്തുള്ളൂ. ടുത്ത് വരുന്നത് കൃത്ഗ്രഹണേ ഗതികാരക പൂർവസ്യാവിഗ്രഹണം നഖ നിർഭിന്ന. അടുത്ത ഉദാഹരണമാണ് നഖൈർ നിർഭിന്ന, നഖ നിർഭിന്ന. ഇവിടെ സമാസം വരാൻ പാടില്ല, കാരണം ഇവിടെ സമാസം വരേണ്ടതെന്നാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നു. കർണാർത്ഥത്തിലുള്ള തൃതീയാന്തം കൃതന്തമായ സുബന്ധവുമായിട്ട് സമാസം വരുന്നു. അല്ലെങ്കിൽ കർണാർത്ഥത്തിലുള്ള തൃതീയാന്തമായ സുബന്ധം കൃതന്തമായ സുബന്ധവുമായിട്ട് സമാസിക്കുന്നു. അപ്പോൾ ഇവിടെ നഖൈഹി കർണാർത്ഥത്തിലുള്ള തൃതീയാന്തമായ സുബന്ധമാണ്. നിർഭിന്ന ഇവിടെ കൃതന്തമായ സുബന്ധമാണ്. രണ്ടും തമ്മിൽ സമാസം വരുന്ന ഒന്നാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇവിടെ നിർഭിന്ന എന്ന് പറയുന്നത് കേവലം സുബന്ധമായ കൃതന്തമല്ല, പിന്നെയോ എന്താണ്? സുബന്ധമായ കൃതന്ത അന്തശബ്ദമാണ്. സുബന്ധമായ കൃതന്തം അന്ത്യത്തിലുള്ള ശബ്ദം, അതായത് ഇവിടെ ഭിന്ന ശബ്ദമല്ല, നിർഭിന്നമാണ്. നിർഭിന്നയുടെ അവസാനമായിട്ടാണ് എന്തിരിക്കുന്നത്? ഭിന്ന. അതാണ് സുബന്ധമായ കൃതന്തം. സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സുബന്ധമായ കൃതന്തവുമായി സമാസം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം എന്താണ്? സുബന്ധമായ കൃതന്ത അന്തമാണ്. എന്തുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്? സുബന്ധമായ കൃതന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദന്തത്തിനെയും ഗ്രഹിക്കാം. എന്തുകൊണ്ട്? ഏനവിധി തദന്തസ്യ സമർത്ഥ പദവിധി സമർത്ഥവിശേഷണമാവും. അപ്പോൾ പറയും സുബന്ധമായ കൃതന്താന്തമായ സമർത്ഥ ശബ്ദവുമായി സമാസം ചെയ്യുക എന്ന് പറയാം. അത് പറയാമല്ലോ. അപ്പോൾ ഏനവിധി തദന്തസ്യ എന്ന് പറയുന്നത് കൊണ്ട് സുബന്ധമായ കൃതന്തത്തെയും ഗ്രഹിക്കാം, സുബന്ധ കൃതന്തം സുബന്ധമായ കൃതന്തം അന്ത്യത്തിലുള്ള നിർഭിന്ന പോലെ ഉള്ള ശബ്ദങ്ങളെയും ഗ്രഹിക്കാം. എന്തുകൊണ്ട്? ഏനവിധി തദന്തസ്യ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ദ്വിതീയാശ്രിത അതീത പതിത ഗതാത്യസ്ത പ്രാപ്താപന്നഹി എന്ന് പറയുന്ന സൂത്രത്തിൽ കൃഷ്ണം ശ്രുത കൃഷ്ണശ്രുത എന്ന് പറഞ്ഞതുപോലെ തന്നെ കൃഷ്ണം പരമശ്രുത എന്നുള്ളത് കൃഷ്ണ പരമശ്രുത എന്ന് സമാസം വരാം. പക്ഷെ അത് വരാൻ പാടില്ല, വരുന്നില്ല. കൃഷ്ണം ശ്രുത കൃഷ്ണശ്രുത എന്ന് വരും സമാസം. പക്ഷെ കൃഷ്ണം പരമശ്രുത കൃഷ്ണപരമശ്രുത എന്ന സമാസം വരാൻ പാടില്ല. കാരണം അവിടെ എന്താണ്? ദ്വിതീയ ദ്വിതീയാന്തം ശ്രുതാദിപ്രകൃതിക്കേഹി സുബന്ധേഹി എന്ന് പറയുന്നതിന് ശ്രുതാദിപ്രകൃതിക്കേഹി സുബന്ധ അന്തസമർത്ഥേഹി എന്ന് പറയാം. ശ്രുതാദി പ്രകൃതികളായിരിക്കുന്ന സുബന്ധങ്ങൾ അന്ത്യമായി വരുന്ന സമർത്ഥ ശബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ പരമശ്രുതയായി സുബന്ധമായ ശ്രുത ശബ്ദം അന്ത്യത്തിൽ വന്ന ശബ്ദമാണെന്ത്? പരമശ്രുതം. ഏനവിധി സ്ഥാനന്തസ്യ പൊതുവേ നിയമമാണ്, വിശേഷണം തദന്തസ്യ സംജ്ഞാസ്യ. വിശേഷണം വന്നു കഴിഞ്ഞാൽ തദന്തം അർത്ഥമുണ്ട്. സമർത്ഥ അധികാരത്തിലായതുകൊണ്ട് ഇതെല്ലാം സമർത്ഥത്തിന്റെ വിശേഷണമാവും. അപ്പോ സുബന്ധമായ ശ്രുതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാവും സുബന്ധമായ ശ്രുതം അന്ത്യത്തിലുള്ള ശബ്ദം എന്നിടത്ത്. സുബന്ധമായ ശ്രുത ശബ്ദം അന്ത്യത്തിലുള്ള ശബ്ദം നിർമ്മേതാവും പരമശ്രുതം. സുബന്ധമായ ശ്രുത ശബ്ദം അന്ത്യത്തിൽ വരുന്ന ശബ്ദമായി പരമശ്രുത. ഏനവിധി തദന്തസ്യ എന്നുള്ള ന്യായപ്രകാരം ഇവിടെ എല്ലായിടത്തും കൊടുക്കാം. പക്ഷെ അങ്ങനെ സമാസം വന്നാൽ അത് അപദമാണ്, ദോഷമാണ്, അങ്ങനെ വരാൻ പാടില്ല. കൃഷ്ണം ശ്രുത കൃഷ്ണശ്രുത എന്ന സമാസം വരാം. കൃഷ്ണം പരമശ്രുത എന്ന് പറഞ്ഞാൽ കൃഷ്ണപരമശ്രുത എന്ന് വരാൻ പാടില്ല. എന്തുകൊണ്ട് വരുന്നില്ല? അതിനൊരു വാർത്തയും കൊണ്ട്. എന്താണ്? ഏനവിധിസ്തദന്തസ്യ എന്ന് പറയുന്നിടത്ത് ഒരു വാർത്തയും കൊണ്ട് സമാസ പ്രത്യയവിധോ പ്രതിഷേധ. ഇത് ഏനവിധിസ്തദന്തസ്യ എന്ന് പറയുന്നതിനെ നിഷേധിക്കുന്ന വാർത്തയുമാണ്. ഏനവിധി സ്തദന്തസ്യ എന്ന് പറയുന്നത് സാമാന്യമായ ഒരു പരിഭാഷാ സൂത്രമാണ്. വിശേഷണം തദന്തസ്യ സജ്ഞാസ്യ എല്ലായിടത്തും വരും. പക്ഷേ സമാസവിധിയിലും പ്രത്യേക വിധിയിലും അത് പ്രവർത്തിക്കാൻ പാടില്ല. ദ്വിതീയാശ്രിതാതീത പരിതഗതാത്യസ്ഥപ്രാപ്താപന്നി എന്ന് പറയുന്ന ഒരു സമാസവിധിയാണ്. ആ സമാസവിധിയിൽ തദന്തവിധി പ്രവർത്തിക്കാൻ പാടില്ല. പ്രത്യേകിക്ക് ഇനി ഉദാഹരണം വരും, നമ്മൾ പഠിക്കും. ഇപ്പൊ സമാസവിധിയിൽ തദന്തവിധി വരാൻ പാടില്ല എന്ന് വെച്ചാൽ കൃഷ്ണം ശ്രുത കൃഷ്ണശ്രുത എന്ന് സമാസം വരുന്നത് പോലെ കൃഷ്ണം പരമശ്രുത എന്ന് വരാൻ പാടില്ല. കാരണം അത് സമാസവിധിയാണ്. അവിടെ തദന്തവുമായിട്ട് സൂത്രത്തിൽ ഏതന്തവുമായിട്ടാണോ അല്ലെങ്കിൽ ഏതുമായിട്ടാണോ സമാസം വിധിച്ചത് അതുമായിട്ട് മാത്രമേ സമാസം, അതായത് സൂത്രത്തിൽ സുബന്ധമായ ശ്രുതയുമായിട്ടാണ് സമാസം വിധിച്ചത്, അതുമായിട്ട് മാത്രമേ സമാസം വരാവൂ, തദന്തമായ പരമശ്രുതയുമായിട്ട് വരാൻ പാടില്ല. എന്തുകൊണ്ട്? സമാസ പ്രത്യയവിധോ പ്രതിഷേധ, സമാസ വിധിയാണ് അവിടെ, തദന്ത വിധി പാടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നഖേർ നിർഭിന്ന എന്ന് പറയുന്നിടത്ത് നഖ നിർഭിന്ന എന്ന് സമാസം വരും. ചോദിക്കും, ഇവിടെ എങ്ങനെ തദന്ത വിധി വന്നു? കാരണം സൂത്രത്തിൽ പറയുന്ന എന്താണ്? കർത്തൃകരണേ കൃതാ ബഹുള, കർണവാചകമായ ഒരു ശബ്ദം കൃതന്തമായിട്ടേ സമാസം ചെയ്യാൻ പാടുള്ളൂ, കൃതന്ത അന്തവുമായിട്ട് സമാസം പാടില്ല. നേരത്തെ വന്നിടത്ത് നഖീർ ഭിന്നഹ എന്ന് പറയുന്നത് കൃതന്തമാണ്, പക്ഷേ നിർഭിന്ന എന്ന് പറയുന്നിടത്തോ കൃതന്ത അന്തമാണ്, അതുമായിട്ട് സമാസം പാടില്ല. എന്തുകൊണ്ട്? സമാസ പ്രത്യയവിധോ പ്രതിഷേധ, സമാസവിധിയിൽ തദന്ത വിധി പാടില്ല. അങ്ങനെ വരാൻ പാടില്ല. ഏന വിധിസ്തന്തസ്യ എന്ന് പറയുന്ന പരിഭാഷയെ നിഷേധിക്കുകയാണെന്ത്? സമാസ പ്രത്യവിധു പ്രതിഷേധ. വീണ്ടും ആ പരിഭാഷയെ പ്രാബല്യത്തിൽ വരുത്തുന്ന വാർത്തയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പരിഭാഷ? കൃത്ഗ്രഹണേ ഗതികാരക പൂർവസ്യാപി ഗ്രഹണം. കൃത് എന്നുള്ള ശബ്ദത്തെ സൂത്രത്തിൽ പാണിനി നിർദ്ദേശിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അവിടെ ഗതിയും കാരകവും പൂർവത്തിലുള്ള കൃതന്ത ശബ്ദങ്ങളെയും നമുക്ക് ഗ്രഹിക്കാം. പാണിനി കൃത് എന്ന് നിർദ്ദേശിച്ചാൽ ഇവിടെ എവിടെ നിർദ്ദേശിച്ചത്? കർത്തൃകരണേ കൃതാ ബഹുളം എന്ന് പാണിനി കൃത് ശബ്ദത്തെ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് കൃഗ്രഹണം. ഗ്രഹണം എന്ന് വെച്ചാൽ ഉച്ചാരണം. ആരുടെ ഉച്ചാരണം? പാണിനി അങ്ങനെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ കൃത് എന്ന് നമുക്കെന്തിനെടുക്കാം? കൃതന്തത്തെ എടുക്കാം, അതോടൊപ്പം തന്നെ ഗതി അല്ലെങ്കിൽ കാരകം പൂർവത്തിലുള്ള ശബ്ദത്തെയും എടുക്കാം. എന്നുവെച്ചാൽ തദന്ത വിധിക്ക് അപവാദമായി, തദന്ത വിധിയുടെ നിഷേധത്തിന് അപവാദമായി. തദന്ത വിധിയെ നിഷേധിച്ചു, സമാസ പ്രത്യവിധവും പ്രതിഷേധവും. അപ്പൊ അതിനെ നിഷേധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? തദന്തത്തെ സ്വീകരിക്കാം. ഇവിടെ ഗതികാരകപൂർവം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇവിടെ നിർഭിന്ന ഭിന്ന ശബ്ദത്തിന്റെ പൂർവത്തിലിരിക്കുന്ന നിരെന്ന് പറയുന്ന ഗതിയാണ്. ഭിന്ന ശബ്ദത്തിന്റെ പൂർവത്തിലിരിക്കുന്ന നിരെന്ന് പറയുന്ന ഒരു ഗതിയാണ്. അപ്പോ കൃത്തെന്ന് എവിടെയെങ്കിലും പാണിനി ഉച്ചരിച്ചാൽ സൂത്രത്തിൽ അതിന്റെ വിധികളെ സ്വീകരിക്കുമ്പോൾ എന്താണ്? ഗതിപൂർവമായിട്ടുള്ള ശബ്ദത്തെ നമുക്ക് സ്വീകരിക്കാം. അവിടെ സമാസപ്പെടുത്തിയോ വിധുവ് പ്രതിഷേധ എന്ന് പറയുന്ന നിഷേധം അവിടെ വരത്തില്ല. അതുകൊണ്ട് കൃതന്തം എന്ന് പറയുന്നത് കൊണ്ട് ഭിന്ന ശബ്ദത്തെ എടുക്കാൻ പാടുള്ളൂ. എങ്കിലും കൃത്ഗ്രഹണേ ഗതികാരക പൂർവസ്യാപി ഗ്രഹണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാം? നിർഭിന്ന ശബ്ദത്തെയും ഗ്രഹിക്കാം. അപ്പൊ ആ നിർഭിന്ന ശബ്ദവുമായിട്ട് ഇവിടെ എന്തുവരും? കൃതിയാന്തത്തിന് സമാസം വരുന്നു. നഖയിൽ നിർഭിന്ന നഖ നിർഭിന്ന എന്ന് പറഞ്ഞു. ഭിന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? നഖം കൊണ്ട് മാന്തി, നിർഭിന്ന എന്ന് വെച്ചാൽ ശരിക്കും അങ്ങോട്ട് മാന്തി എന്നർത്ഥം. ചെറിയ രീതിയിലൊന്നും അല്ല, നിശേഷം മാന്തിക്കളഞ്ഞു. നഖ നിർഭിന്ന ദേവദത്ത, ഇതിന്റെ ഒരു കോപ്പി എല്ലാവരിലും ഇരിക്കുന്നു, നല്ലതാണ്. സമാസത്തിന്റെ ഇതിലൊന്ന് നോക്കാമല്ലോ ഇടയ്ക്ക്. അപ്പൊ ഇവിടെയും അലവ് വിഗ്രഹം എങ്ങനെയായിരിക്കും? സൂത്രത്തിൽ പ്രഥമ ഏതാണ്? തൃതീയാന്തത്തിന് എന്ത് ചെയ്തു? ഉപസനസഞ്ജ വന്നു, പൂർവ്വ നിപാതം ചെയ്തു, എല്ലാം പഴയതുപോലെ തന്നെ. നഖ നിർഭിന്ന എന്ന് പറയുന്നു. തൃതീയ ആയിരുന്നാൽ പോരാ, ആ തൃതീയ ഒന്നുകിൽ കർത്തൃതൃതീയ ആയിരിക്കണം, അല്ലെങ്കിൽ കർണത്തിലെ തൃതീയ ആയിരിക്കണം. അതാണ് കർത്തൃകരണേ ഇരിക്കും നിങ്ങളെ വസ്തുവത്തിൽ കാണത്തില്ല. കർത്തൃകരണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഭിക്ഷാവിരുഷിത, ഭിക്ഷാഭി ഉഷിത. ഇവിടെ ഈ സൂത്രപ്രകാര സമാസം വരെയില്ല, കാരണം ഇവിടെ തൃതീയ ഉണ്ടെങ്കിലും ഭിക്ഷാപിഹി എന്ന് പറയുന്ന തൃതീയ കർത്തരിയിലുമല്ല, ഹേതു തൃതീയാണ്. ഹേതു ഭിക്ഷാ ഹേതുവായിട്ട് ഉഷിത എന്ന് പറയുന്ന കൃതന്തമാണ്, കൃതന്തമായ സുബന്ധം. വസനിവാസേ എന്ന് പറയുന്ന ധാതുവിൽ നിന്നും തപ്രത്യം വന്നാണ്, നിഷ്ഠാപ്രത്യമായ ത വന്നാണ്. ഭിക്ഷ കൊണ്ട് കഴിഞ്ഞവൻ എന്നർത്ഥം. ഉഷിതവൻ വസതി വസിക്കുക എന്നുള്ള അർത്ഥത്തിൽ, ഭിക്ഷ കൊണ്ട് കഴിഞ്ഞവൻ, ജീവിതം കഴിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ഭിക്ഷാഭി ഉഷിത. ഇവിടെ തൃതി ഉണ്ടെങ്കിലും അത് കർത്താവിനുമല്ല കരണത്തിനുമല്ല, ഹേതു ഹേതു തൃതീയാണ്. അതുകൊണ്ടിവിടെ സമാസം ഈ സൂത്രപ്രകാരം വരില്ല. അടുത്ത് പറഞ്ഞിരിക്കുന്നു, ഹേതു ഏഷ തൃതീയ, ഈ തൃതീയ ഹേതുവിലാണ്. ബഹുളഗ്രഹണം സർവ ഉപാധി വ്യഭിചാരാർത്ഥം. ബഹുളം എന്ന സൂത്രത്തിൽ ഗ്രഹിച്ചിരിക്കുന്നത് സർവ ഉപാധികളെയും മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. സർവോപാധി വ്യഭിചാരം എന്ന് പറയുന്നതാണ്, സർവോപാധികളെയും പരിഗണിക്കാതിരിക്കാനാണ്. എന്നുവെച്ചാൽ ഒരു ഉപാധിയും ബാധകമല്ലാതെയും സൂത്രം പ്രവർത്തിക്കാം എന്നാണ്. ഉപാധികളെന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആ സൂത്രം പ്രവർത്തിക്കുന്നതിന് പറഞ്ഞിരിക്കുന്ന ആ നിമിത്തങ്ങളാണ്. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് കർത്തൃർത്ഥത്തിനും കർണാർത്ഥത്തിനുമുള്ള തൃതീയാന്ത ശബ്ദങ്ങൾ കൃതന്തവുമായിട്ട് സമാസം വരുമെന്നാണ്. ഇവിടെ നോക്കുക, ദാത്രേണ ലൂനവാൻ, ദാത്രം അരിവാള് കത്തി, അതുകൊണ്ട് ലൂനവാൻ ലൂഞ്ഛേദനെ ഛേദിച്ചവൻ, ഇവിടെ കൃതന്തമാണ്, നിഷ്ഠയാണ്, നിഷ്ഠയിൽ തവതുമാണ്. അപ്പൊ സൂത്രത്തിൽ താന്ന് പറഞ്ഞിട്ടില്ലല്ലോ, കൃതന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കൃതന്തമാണ് ലൂനവാൻ. ലൂനവത് ശബ്ദമാണ്, തൗത് പ്രത്യം എന്ന് കഴിഞ്ഞാൽ ലൂനവത്ത് എന്നിരിക്കും. അത് ലൂനവാൻ എന്നാകുന്ന എങ്ങനെയാണ്? ലൂനവത്ത് ലൂനവാൻ എന്നാകുന്ന സൂത്രം പ്രവർത്തിച്ചു പഠിച്ചാണ്. തവതു പ്രത്യമാണ്, തവതു എന്നുകൊണ്ട് അത് ഉഗിത്തായി. ഉഗിതജാ സർവനാമസ്ഥാനെ അതാത് ഉപപ്രകാരം എന്തുവരും? നും വരും. അപ്പൊ എന്തുവരും? ലൂന വാത്ത് എന്ന് പറയുന്നത് ലൂന വാനത്ത്, ലൂന വാനത്ത് എന്നിരിക്കുമ്പോ എന്തുവരുന്നു? സംയോഗാന്തസ്യ ലോഭ, പിന്നെ ഉപധ ദീർഘം, ലൂന വാൻ, പിന്നെ ലൂനവാൻ നകാരം ലോപിക്കുന്നില്ല. എന്തുകൊണ്ട്? പുറത്ര സിദ്ധം. എന്ത് ഏതിനാ സിദ്ധമായി? സമയോന്തോപാതിക്ക് അസിദ്ധമായിരുന്നുണ്ട് ലൂനവാൻ. അടുത്ത് അവിടെ എന്താ ദീർഘം വരാത്തത്? അവിടെ എന്താ ദീർഘം വരാത്തത്? ലൂനവാൻ ലൂനബന്ധു എന്നല്ലോ സർവനാമസ്ഥാന അസംബന്ധു എവിടെയാ വിധിച്ചിരിക്കുന്നത്? ശാന്തമില്ല, മഹത്വമില്ലല്ലോ ഇവിടെ ശബ്ദം. അത്വസന്ധിച്ച അധാതുഹോ എന്താ പറയുന്നു? അത് ഇവിടെ എന്താ, ഇവിടെ എങ്ങനെയാ ദീർഘം വന്നത്? ലൂനവന്തോ എന്തുകൊണ്ടാ ദീർഘം വരാത്ത? ലൂനവാൻ ലൂനവന്തൗ ദീർഘം എന്താ വരാത്ത? എന്തുകൊണ്ടാണ്? സർവനാമസ്ഥാന അസംബന്ധം എന്താണ് അതിന്റെ വൃത്തി പറയുന്നത്? നന്ദസ്യ ബുദ്ധയാദീർഘം സർവനാമസ്ഥാനേ. എന്തുകൊണ്ട് ഇവിടെ ദീർഘം വന്നില്ല? നാന്തമല്ല, ലൂനവന്ത് നാന്തമല്ല, ഇവിടെ എന്തെന്തോന്നാ താന്തമാണ്. ബുധാ ദീർഘം വരുന്നില്ല. ലൂനവന്തോ ലൂനവന്ത ലൂനവന്ത ലൂനവന്ത ലൂനവത്ത അങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ എങ്ങനെയിരിക്കുന്നു? ദാത്രേണ ലൂനവാൻ. ദാത്രം എന്ന് പറയുന്നത്, ദാത്രേണ എന്ന് പറയുന്നത് കർണത്തിൽ തൃതിയാണ്, കർണതൃതിയാന്തമാണ്. അപ്പൊ അത് ശരിയായി. ലൂനവാൻ എന്ന് പറയുന്നത് കൃതന്തവുമാണ്, അത് ശരിയായി. പക്ഷേ ദാത്രേണ ലൂനവാൻ എന്ന് പറയുന്നിടത്ത് സമാസം വരില്ല. എന്തുകൊണ്ട്? തത്വമല്ല തവത്വമാണ്. എന്തുകൊണ്ടാണ് സാത്രനൽ ഗുണവാൻ എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ടാണ് സമാസം വരാത്ത? അതുകൊണ്ടാണോ? ബഹുളം എന്ന് അതല്ലേ ഇപ്പൊ പറഞ്ഞത്? ബഹുളം എന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉണ്ടായിട്ട് സമാസം വരുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ കൃത്തെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും തായുമായിട്ട് സമാസം വരാറുള്ളൂ സാധാരണ. ഇവിടെ കൃതന്തമാണ്, ലൂനവാൻ എന്ന് പറയുന്നതും കൃതന്തമാണ്. കൃത്വപ്രത്യയങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും മനസ്സിലാക്കും. ഇത് കൃതന്തമാണ് ആണെങ്കിലും ഇവിടെ സമാസം വരില്ല. ഇത്യാദുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സമാസം വരുന്നില്ല. കൃതാക്കും അവിടെ കൃത്തെന്ന് പറഞ്ഞു. കൃതന്തോന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കർത്തൃകാരനെ കൃതാബഹുളം എന്ന് പറയുന്നിടത്ത് കൃതന്തമായിട്ട് സമാസം വരുന്നുണ്ട് പറഞ്ഞു. പറയുന്നു കാഷ്ടേഹി പജതി തരാം, കാഷ്ടേഹി പജതി തരാം. അതിശയേന പജതി പജതി തരാം. വിജയതേ തരാം അതിശയേന വിജയതേ. വിജയതേ തരാം. അപ്പോ ആ ക്രിയയുടെ അതിശയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തരപ്പ് ചേർക്കുന്നത്. ഇപ്പൊ പച്ചത്തി എന്ന് പറയുന്നത് തിങ്ങന്തമാണ്. അതിൽ നിന്ന് തരപ്പ് പ്രത്യേകം വന്നു. ശ്രേഷ്ഠതര അതെല്ലാം പറയുന്ന പോലെ അയം അനയോഹോ അതിശയേന ശ്രേഷ്ഠ ശ്രേഷ്ഠതര അയം അനയോഹോ അതിശയേന ദുഷ്ട ദുഷ്ടതര അയം അനയോ അതിശയേന ശിഷ്ട ശിഷ്ടതര. രണ്ടുപേരിൽ ഒരുവനോ കൂടുതൽ ശിഷ്ടനാണെന്ന് പറയുമ്പോഴാണെന്ന് പറയുന്നത് ശിഷ്ടതരൻ. അതാണ് അതിശയം എന്ന് പറയുന്നത്. രണ്ട് ദുഷ്ടന്മാരുടെ ഒരാൾ കൂടുതൽ ദുഷ്ടനെന്ന് പറയണമെങ്കിൽ എന്ത് പറയും? ദുഷ്ടതര. സ്വാർത്ഥത്തിനും മരിച്ചിടത്ത് പൊതുവെ തര പ്രത്യേകം വരുന്നത് ഇങ്ങനെയാണ്. രണ്ടിലൊന്നിനെ ആധിക്യത്തെ പറയുമ്പോൾ അതിശായനെ തമപിഷ്ടനോ തിങ്ങശ്ച സൂത്രം ഇനി പഠിക്കും. ഇതെല്ലാം തദ്ധിതാന്തങ്ങളാണ്. തദ്ധിതം സാധാരണ സുബന്ധത്തിൽ നിന്നാണ് വരുന്നത്. കൃതന്തം സാധാരണ കൃത് പ്രത്യയങ്ങൾ സാധാരണ എവിടുന്നാണ് വരുന്നത്? ധാതുവിൽ നിന്ന്. തദ്ധിത പ്രത്യയങ്ങൾ എവിടുന്ന് വരും? സുബന്ധങ്ങളിൽ നിന്ന്. അപ്പൊ ധാതുവിൽ നിന്ന് കൃതന്തത്തെ സൃഷ്ടിച്ചിട്ട് ആ കൃതന്തത്തിൽ നിന്ന് തദ്ധിതം അങ്ങനെയാണ് വരുന്നത്. അപ്പോഴാണ് ശബ്ദം വലുതായി വലുതായി പോകുന്നത്. ശബ്ദത്തിന്റെ രൂപമാകാരം വലുതാവും. ആദ്യം ധാതുവായിരുന്നു, പിന്നെ കൃത്യപ്രത്യം ഒന്നെന്ത് ചെയ്തു? ഇപ്പൊ ആദ്യം ഭിതിര് വിധാരണയും ധാതു, അതിൽ നിന്നൊരു കൃതന്തം വന്നപ്പോൾ എന്താ ഭിന്നഹ. ഇനി ഇതിൽ നിന്നൊരു തദ്ധിതാന്തം വന്നു കഴിഞ്ഞാൽ എന്താ വരും? ഭിന്നതരഹ. ഇങ്ങനെ വരും. ഇപ്പൊ ശബ്ദം വലുതായി, അതില് അപ്പോ ഭിന്നഹ സുബന്ധമാണ്, അതിൽ നിന്നാണ് തരപ്പ് വന്നത്. ഭിന്നതര എന്നായത് അത് ശബ്ദം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം. ആ ശബ്ദത്തിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാകും. ആ ഇത് ആദ്യം ധാതുവാണ്, പിന്നെ അടുത്ത് വന്നത് കൃത്പ്രത്യമാണ്, പിന്നെ അത് അടുത്ത് വന്നിരിക്കുന്നത് കൃതന്തമാണ് അല്ല പ്രതിദാന്തമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ആ പ്രക്രിയ പഠിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ആ ശബ്ദത്തിൻ്റെ ശരിക്കുള്ള അർത്ഥം മനസ്സിലാകും. ഭിന്ന ഭേദിക്കപ്പെട്ടവൻ, ഭിന്നതരഹ രണ്ടുപേരെ ഭേദിച്ചു, രണ്ടുപേരിൽ കൂടുതൽ ഭേദിച്ചവനാണെന്ത് ഭിന്നതരൻ. ഇങ്ങനെയൊക്കെ മനസ്സിലാകുന്ന അപ്പോഴാണ് ധാതു പ്രത്യയങ്ങൾ എങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലാകും. അപ്പൊ അങ്ങനെ വരുന്ന കൃത് പ്രത്യയങ്ങൾ ധാതുക്കളിൽ നിന്നാണ് വരുന്നത് പൊതുവെ. അതുപോലെ തദ് പ്രത്യയങ്ങൾ വരുന്നത് എവിടെ നിന്നാണ്? പക്ഷേ ചിലയിടത്ത് തിങ്ങന്തത്തിൽ നിന്നും വരും. അതിന് ഉദാഹരണമാണിത്. പച്ചത്തീ എന്ന് പറയുന്നത് തിങ്ങന്തമാണ്. അതിൽ നിന്ന് തദ് പ്രത്യയം വന്നപ്പോൾ എന്തായി? പച്ചത്തീ തര. അതിൽ നിന്ന് വീണ്ടും ഒരു തദ് പ്രത്യയത്തെ വിധിച്ച് ആം. ആമു ആണ് ഹിമേ തിങ്ങമ്പ്യ ഖാദാമു അദ്രവ്യ പ്രകർഷയ സൂത്രം. പ്രകാരം എന്ത് വരുന്നു? തരയിൽ നിന്ന് ആമു വരുന്നു. അത് നിങ്ങൾ ഇനി പഠിക്കുന്ന സൂത്രമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പജതി തരാം എന്ന് പറയുന്ന ആമാണ്. ഇതിനൊരു പ്രത്യേകത കൊണ്ട് ഇത് അമ്മീയമാണ്. തദ്ധിദശ അസർവവിഭക്തി എന്ന് പറയുന്ന ഒരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. എവിടെയാണ് തദ്ധിദശ അസർവവിഭക്തി? എവിടെ പഠിച്ചു? തദ്ധിദശ്ച അസർവഭക്തി യസ്മാ സർവ തദ്ധിതാ നോത്പദ്യന്തേ. കേട്ടിട്ടുണ്ട്. സ്വയം തദ്ധിതാന്തോ അവിയ സജ്ഞസ്യ. കേട്ടിട്ടില്ല? ഉണ്ടോ അവിടെ? ഉറപ്പുണ്ടോ? കേട്ടിട്ടില്ല. പരിഗണനം കർത്തവ്യം. ഇല്ലേ സൂത്രം? ഇല്ലെന്നാ പറയാ? അവ്യപ്രകരണത്തിൽ അങ്ങനെ ഒരു സൂത്രമേ ഇല്ല. അവ്യപ്രകരണത്തിൽ അങ്ങനെ ഒരു സൂത്രമേ ഇല്ല. എംബോ ശിക്ഷ എഴുതേണ്ടി വരും. ഏത്? ഏതൊക്കെയാണ്? അപ്പോ സിദ്ധാന്തമതിയിലാണോ? ലോക സിദ്ധാന്തമതിയില്ല. സർവഭക്തി എന്നുള്ള സൂത്രം അനുസരിച്ച് ഈ തദ്ധിദാന്തം അമ്പീയമാണ്. ഏത്? പജത്തി തരാം എന്ന് പറയുന്ന അമ്പീയമാണ്. വിജയത്തെ തരാം, ഇതൊക്കെ അമ്പീയങ്ങളാണ്. ഇവിടെ അതിനല്ല പ്രാധാന്യം. ഇത് കൃതന്തമല്ല എന്നുള്ളതിനാണ് പജത്തി തരാം. ഇത് തദ്ധിദാന്തമാണ്. സൂത്രത്തിലെന്ന് പറഞ്ഞു കർത്തരിതൃതിയും കർണതൃതിയും അത് കൃതന്തവുമായിട്ട് സമാസം വരുമെന്നാണ്. ഇവിടെ കഷ്ടൈഹി പജത്തി തരാം. പാകത്തിന് കരണമാണെന്ത്? കാഷ്ടം എന്ന് വെച്ചാൽ വിറക്. വിറക് കഷ്ടൈഹി പജത്തി തരാം കർണത്തിൽ തൃതിയുണ്ട്, പക്ഷേ അടുത്തിരിക്കുന്ന ഏതാണ്? തദ്ധിതാന്തമാണ്, കൃതന്തം അല്ല. പചതരം തദ്ധാന്തമാണ്, അതുകൊണ്ട് ഇവിടെ സമാസം വരില്ല. അതാണ് ഇവിടുത്തെ വിശേഷത. അപ്പൊ കൃത എന്ന് പറഞ്ഞാൽ അതാണ്, തദ്ധാന്തമായിട്ട് സമാസം വരാൻ പാടില്ല. അതിനുവേണ്ടിയിട്ടാണ് കൃത എന്ന് പറഞ്ഞത്.